ഞാനിവിടെ ബ്രഹ്മവിദ്യാലയത്തിലൊക്കെ ശിവരി വരുന്നതിന് മുമ്പും ഞാൻ ഈ ആത്മോപദേശത്തിലെ പൊളിമുതലാം പഴമഞ്ചുകൊണ്ട് മാറുമെന്ന് പറയുന്ന ഒരു പദ്യം കൊണ്ടൊരു മലയാളം അധ്യാപകന്റെ അടുത്ത് പോയി. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കും. ആരെഴുതിയെന്നു ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ അർത്ഥം എന്താണെന്നൊന്ന് പറയാൻ പറഞ്ഞു. അത് എനിക്കറിയാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ല, ഇയാളെ ഒന്ന് പരീക്ഷിക്കാനും കൂടെ വേണ്ടിയാണ്. നിർദോഷമായിട്ടല്ല. അപ്പോൾ അതേ വലിയൊരു മലയാള സാഹിത്യമൊക്കെ പഠിച്ച് പാസ്സായാണ് എന്ന് പറഞ്ഞു. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. ഈ പറയുന്ന അർത്ഥമൊന്നും വെച്ച് എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് തോന്നത്തില്ല. കാരണം എന്ത് വിഷയമെന്നറിയാത്ത ഒരാൾക്കും പഴം എന്ന് ആർക്കാ മനസ്സിലാകാത്ത പഴം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മലയാളിക്ക് മനസ്സിലാവും. പക്ഷെ പദ്യത്തിൽ പഴം എന്ന് പറഞ്ഞാൽ എന്താ പിടികിട്ടത്തില്ല. അപ്പോ നമുക്ക് വളരെ പ്രധാനമായി വേണ്ടത് വിഷയത്തെ കുറിച്ചൊരു ധാരണയാണ്. എന്താ വിഷയത്തെ കുറിച്ച്, എന്ത് വിഷയമാണ് ഇത് ചർച്ച ചെയ്യുന്നത്, പിന്നെ അതിനനുസരിച്ച് പദങ്ങളുടെ അർത്ഥം എടുക്കണം. കാരണം ആ വിഷയത്തെ പ്രതിപാദിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രന്ഥകർത്താവ് ഈ പദം ഇതി ഉപയോഗിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എങ്ങനെ ഒരു പദ്യത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത് മനസ്സിലാക്കേണ്ട എന്താണോ വളരെ പ്രധാനമായിട്ട് അന്വയം, അത് വളരെ പ്രധാനമാണ്. ഈ പദം അടുത്ത വരി വരുന്ന ഏതൊരു പദത്തിനോടാണ് ചേരുന്നത്? കാരണം രണ്ട് പദങ്ങൾ പരസ്പരം അന്വയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വ്യക്തമായ ആശയം. നമ്മള് പദത്തിന്റെ അർത്ഥത്തെ കണ്ടെത്തുന്നത് തെറ്റായിട്ടാണ്. ഇനി അതിനെ കൂട്ടിച്ചേർക്കുന്നത് അതിന് യോജിച്ച പദത്തോടല്ല എന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ അർത്ഥം പറയുമ്പോൾ തെറ്റിപ്പോകും. ഇതൊക്കെ ശ്രദ്ധിച്ചാലും തെറ്റ് വരില്ല എന്നല്ല, പൊതുവായൊരു നിയമം പറയുകയാണെങ്കിൽ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അങ്ങനെ പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക, പിന്നെ പരസ്പരം യോജിപ്പിക്കുക, പദങ്ങൾ ചേരുന്നതിനോട് യോജിപ്പിക്കുക. അങ്ങനെ ആവുമ്പോഴേ എന്തോ ഒരു അതൊരു വാക്യമാകത്തുള്ളൂ. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു പദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? വാക്യാർത്ഥജ്ഞാനമാണ് ഉണ്ടാവേണ്ടത് നമുക്ക്. എന്താണ് വാക്യത്തിന്റെ അർത്ഥം? പദാർത്ഥം ജ്ഞാനം ഉണ്ടാവുക, വാക്യാർത്ഥജ്ഞാനം ശരിക്കും ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തർക്കത്തിൽ പഠിച്ചിട്ടുള്ള അതിന്റെ അന്വയം വളരെ കറക്റ്റായിരിക്കും. അപ്പോൾ കൃത്യമായി അന്വയിച്ച് അപ്പോൾ അതിനുള്ള ഒരു ഭാഷാജ്ഞാനം നമുക്ക് വേണം. ഏത് ഭാഷയിലായാലും ശരി, മലയാളമായാലും സംസ്കൃതമായാലും ഇംഗ്ലീഷായാലും, മലയാളത്തിലായാലും ഈ അന്വയം വലിയൊരു പ്രശ്നമാണ്. സംസ്കൃതത്തിലാണെങ്കിൽ അതിന് ഒരു കൃത്യമായ വ്യവസ്ഥയുണ്ട്, മലയാളത്തിൽ അതില്ല. അതുകൊണ്ട് ഇതിനെ പലതരത്തിൽ അന്വയിച്ച് പലതരത്തിൽ അർത്ഥം പറയാൻ പറ്റും. അപ്പൊ ഏത് ശരി ഏത് തെറ്റെന്ന് നമുക്ക് നിർണയിക്കാനും കഴിയത്തില്ല. അപ്പൊ അവിടെ വിഷയത്തോട് അടുത്ത് നിൽക്കുന്ന ഏതാണോ അത് സ്വീകരിക്കുക എന്നുള്ളത്. ഇതിന്റെ തന്നെ വ്യാഖ്യാതാക്കളിൽ കൃത്യമായിട്ട് ആ അന്വയ നിയമത്തെ പാലിച്ചത് വിശേഷ ആത്മോപദേശത്തിന്റെ ഒന്ന് എം എച്ച് ശാസ്ത്രി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഭാഷയെക്കുറിച്ച് അറിവുണ്ട്, മറ്റൊന്ന് ബാലരാമ പണിക്കൻ. ഇവർ രണ്ടുപേരാണ് കൃത്യമായിട്ട്. അതുകൊണ്ട് ഈ ബാലരാമ പണിക്കരുടെ വ്യാഖ്യാനത്തിൽ ബാക്കിയുള്ളവരെയൊക്കെ ഇട്ട് അലക്കുന്നുണ്ട്. വ്യാഖ്യാനം എന്ന് വെച്ചാൽ മൊത്തം ഒരു അലക്കാണ്. സംഭവം എന്താ, മറ്റുള്ളവരാരും കൃത്യമായിട്ട് ഈ പദാർത്ഥമോ വാക്യാർത്ഥമോ ഒന്നും അവർ ചിന്തിക്കത്തില്ല. ഇനി അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നിടത്ത് തെറ്റുവന്നാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരർത്ഥം വേണമല്ലോ. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയാണ് ഈ സംഗീതത്തിലൊക്കെ, സംഗീതത്തിലൊക്കെ മനോധർമ്മം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അവരുടെ മനോധർമ്മം അനുസരിച്ച് ഇതിനെ നീട്ടി നീട്ടി നീട്ടി നീട്ടി ഇവിടെ വേണോ കൊണ്ടുപോകാം. അതുപോലെ ഇതിനുമാകാം. പിന്നെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളും തെറ്റുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് കാടുകയറിപ്പോകും. അതുകൊണ്ട് നമ്മൾ അതിന്റെ ആദ്യം അതിന്റെ വാക്യാർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, അതിന്റെ ആശയത്തെ നമുക്ക് അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് എങ്ങനെ വേണോ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുക. അതുകൊണ്ട് ഒരാൾ വ്യാഖ്യാനിക്കുന്നത് പോലെ വേറൊരാൾ വ്യാഖ്യാനിക്കണമെന്നില്ല. ഒന്ന് ശരി മറ്റൊന്ന് ശരി തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ അവരുടെ മനോധർമ്മം ഭാവന അല്ലെങ്കിൽ അവരുടെ പാണ്ഡിത്യം. പക്ഷെ ഈ അടിസ്ഥാനം ആദ്യം ശരിയായിരിക്കും. അതുകൊണ്ട് ഒരു പദത്തിന് പല അർത്ഥങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ ചേരുന്ന അർത്ഥത്തെ കണ്ടെത്തണം. പിന്നെ ഈ വ്യാഖ്യാതാക്കൾക്ക് ഉള്ള ഒരു തകരാറ് അറിഞ്ഞോ അറിയാമെന്ന് പലരും കാണുന്ന ഒരു പ്രത്യേകതയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണോ ആ വിഷയത്തെ കഴിയുന്നത്ര വെളിപ്പെടുത്താൻ ശ്രമിക്കുക. അതിനു പകരം അതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. അതിനു പകരം എന്താ അവര് ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം എഴുതിയ ആളിനെ സ്തുതിക്കാൻ കൂടുതൽ സമയം കണ്ടത്. നമ്മൾ അർത്ഥത്തെ കണ്ടുപിടിക്കുമ്പോൾ, നമ്മൾ അർത്ഥത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, എന്റെ ആശയത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ഗ്രന്ഥം എഴുതിയ ആളിനെ സ്തുതിക്കാൻ വേണ്ടി അതിശയോക്തികൾ കയറ്റിവിടേണ്ട കാര്യമില്ല. ഇനി പിന്നെ എഴുതിയ ആളിനെ സ്തുതിക്കണമെങ്കിൽ നമുക്ക് പ്രത്യേകം സ്തുതിക്കാൻ പ്രത്യേക ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ സ്തുതിക്കുക, അതിന് ദോഷമൊന്നും. പക്ഷെ വ്യാഖ്യാനം എഴുതുമ്പോൾ എന്ത് ചെയ്യും, ഗ്രന്ഥകർത്താവിന്റെ സ്തുതിപരമായി വ്യാഖ്യാനിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് വരുന്നു, ശരിയായ ആശയം അവർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഈ വ്യാഖ്യാനം എന്ന് പറയുന്ന മൊത്തത്തിൽ ഇന്നത്തെ മലയാളത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ എന്തായി പോവും, ഒരു തള്ളായി പോവും. ഇന്നത്തെ പിള്ളേരുടെ ഭാഷ അങ്ങനെ വരാൻ പാടില്ല. ആ സ്തുതി അതൊക്കെ വേറെ സംഗതിയാണ്, വ്യാഖ്യാനം വേറെ സംഗതിയാണ്. സ്തുതിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ പറയുമ്പോഴാണ് ഇത് എഴുതി വെച്ചിരിക്കുന്ന ക്വാണ്ടം ഫിസിക്സ് ആണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വ്യാഖ്യാനിച്ചു പോകുന്നതാണ്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന്റെ ആശയം കണ്ടെത്തുകയല്ല, ഈ ഗ്രന്ഥകർത്താവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് സ്തുതിക്കുക അറിയാമെന്നുള്ള ഒരേ ഒരു വഴി ഇതാണ്, ക്വാണ്ടം ഫിസിക്സ് ആണ്. ഐൻസ്റ്റൈൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന് മുമ്പ് തന്നെ ഒരു പറഞ്ഞു കഴിഞ്ഞു. പിന്നെയാണ് ഐൻസ്റ്റൈൻ പാവം ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ചെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷവും സുഖവും പറയുന്നവർ. പക്ഷെ ആശയത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോകും. അപ്പോ വ്യാഖ്യാനം എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പൊതുവായി പറയുന്നതാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ വിഷയത്തെ മനസ്സിലാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഗ്രന്ഥകർത്താവിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ഗ്രന്ഥം എഴുതിയാൽ എന്ത് പശ്ചാത്തലത്തിലാണ് ഇതെഴുതുന്നത്? ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഗുരു ഇതൊക്കെ എഴുതിയിരിക്കുന്നു, ഗുരുവിന്റെ പശ്ചാത്തലം എന്താ? എന്താണ് പശ്ചാത്തലം? എന്താണ് ഗുരുവിന്റെ പശ്ചാത്തലം? ഇങ്ങനെ ഒരു കൃതി എഴുതുന്നു. നമ്മൾ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്കൃതം, മലയാളം, തമിഴ് ഈ മൂന്ന് ഭാഷകളിലുള്ള പരിചയം. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? ഈ മൂന്ന് ഭാഷയിലുമുള്ള ആധ്യാത്മിക സാഹിത്യവുമായിട്ടുള്ള പരിചയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മൂന്ന് ഭാഷകൾ പിന്നെ മറ്റൊന്നെന്താണ്? ആധ്യാത്മികമായ ജീവിതം, ഗുരുവിന്റെ ജീവിതം. ആ ജീവിതത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു കാഴ്ചപ്പാട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഗുരുവിനെ സംബന്ധിച്ച് മറ്റ് സാധാരണ രീതി കാണാത്ത ഒരു അസാധാരണമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണോ? എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഗുരു ജനിച്ച കാലം, അവിടെ നിന്ന് ഗുരു ജീവിച്ചു മാറിയ കാലം, 28 വരെയുള്ള ഈ കാലം, ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് സമൂഹം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരുന്ന ഒരു കാലമാണ്. അപ്പൊ ഗുരുവിന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ മാറ്റത്തെ ഗ്രഹിച്ചുകൊണ്ടായിരുന്നു. ഈ മാറ്റത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഒരാൾ മാറ്റത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ അയാളെപ്പോഴും യാഥാസ്ഥിതികനായിരിക്കും, ഓർത്തഡോക്സ് ആയിരിക്കും, ഡോഗ്മകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളായിരിക്കും. ഗുരു അങ്ങനെയല്ല. ഗുരു നിരന്തരം എന്ത് ചെയ്തു? തന്റെ മാറുന്ന ചുറ്റുപാടുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഗുരുവിന്റെ ഒരു സവിശേഷത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അതൊന്നാണ്, ഗ്രന്ഥകർത്താവിന്റെ സവിശേഷത. ചുറ്റുപാടുകളിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പൊ അതനുസരിച്ച് ഗുരുവിന്റെ ചിന്താഗതിയിലും മാറ്റം വന്നുകൊണ്ടേയിരുന്നു. അത് ഇങ്ങനെ പാറ പോലെ ഉറച്ചു പോയൊരു ചിന്താഗതിയല്ല. അതായത് ഗുരു മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചുകൊണ്ടുവരുന്നു. അതെല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. ചുറ്റുപാടുകളിൽ നിന്ന് ഗുരു ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് സ്വാധീനിച്ച ഒരുപാട് പേര്. അതുകൊണ്ടാണ് ഗുരുവിന്റെ ചുറ്റും ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായത്. പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു ഒരു സമൂഹം ഗുരുവിന്റെ ചുറ്റും ഉണ്ടായി. അപ്പൊ അന്നത്തെ വളരെ സങ്കീർണമായ സാമുദായിക സമവാക്യങ്ങൾക്കെല്ലാം അപ്പുറം ഒരുപാട് പേര് ഗുരുവിനെ എന്ത് ചെയ്തു? ഉൾക്കൊണ്ട്. അതേസമയം അവരെല്ലാം ഗുരുവിനെ സ്വാധീനിക്കുകയും ചെയ്യും. അവരുടെ സ്വാധീനവും ഗുരുവിനുണ്ട്. തന്റെ ചുറ്റുമുള്ളവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഗുരു തിരിച്ചറിയുകയും അതില് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗുരു ഉൾക്കൊള്ളുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ചുറ്റും കൂടുന്നവരോട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവർ പ്രസംഗിക്കുന്നതിന് വരെ എന്ത് ചെയ്യും, ചോദിക്കും, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. ശരിക്കും ഒരു പഠനം കൂടെയാണ് ആ പറയുന്നതിന് എന്തെങ്കിലും ശരിയുള്ളത്. അപ്പൊ തന്റെ കാഴ്ചപ്പാടുകൾ അതനുസരിച്ച് ഗുരു മാറ്റിക്കൊണ്ടേരും, അല്ലാതെ ഇങ്ങനെ പാറ പോലെ കുറച്ചൊരു നിലപാടൊന്നും ഉണ്ട്. നമുക്ക് ഗുരുവിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ തുടങ്ങി അവസാനം വരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ മാറിക്കൊണ്ടേരും. അതുകൊണ്ടാണ് കാലത്തിന് അനുസരിച്ച് ഗുരു മാറിയതുകൊണ്ടാണ് തന്റെ ചുറ്റും മാറിക്കൊണ്ട് ഇരുന്ന സമൂഹത്തിന് ഗുരുവിനെ ഉൾക്കൊള്ളാൻ പറ്റിയത്. ഇതെല്ലാം ഗുരുവിന്റെ ഈ എഴുത്തുകളിലും എല്ലാം ഉണ്ട്, ആ വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതുകൂടെ മനസ്സിലാക്കണം ഗുരുവിനെ വ്യാഖ്യാനിക്കുമ്പോൾ. അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഗുരുവിനെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നും. അതായത് ഗുരു കണ്ടെത്തിയതിനപ്പുറം നമ്മളായിട്ട് ഗുരുവിനൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഗുരു പറഞ്ഞിട്ടുള്ളത് കൂടുതലായി നമ്മൾ ഗുരുവിൽ കെട്ടിയേൽപ്പിക്കാനായിട്ടൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ വ്യാഖ്യാനങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അവരെ തന്നെ തിരിച്ചറിയുന്നു ഇതൊക്കെ ഗുരു പറഞ്ഞതാണോ. നമ്മൾ ചിന്തിച്ചോ അല്ല, എന്തുകൊണ്ട് അല്ല, അത്തരം വിഷയങ്ങളെ കുറിച്ച് ഗുരുവിന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഈ പറഞ്ഞതുപോലെ സംസ്കൃതവും ദർശനങ്ങളും ആത്മീയതയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരു എഴുതിയത്. ഇതൊക്കെ അല്ല, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, ബയോളജി ഇതൊന്നും പഠിച്ചിട്ടല്ല എഴുതിയത്. അല്ലെങ്കിൽ സോക്രട്ടീസും അരിസ്റ്റോട്ടലും പ്ലേറ്റോയും ഇതൊന്നും പഠിച്ചിട്ടില്ല ഗുരു ഇതൊക്കെ എഴുതിയത്. വളരെ സ്പഷ്ടമാണ്. ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നവർ വാസ്തവം ചെയ്യുന്ന ഒരു പാഴയല്ല ഗുരുവിന്റെ. ആണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഗുരുവിന്റെ പശ്ചാത്തലമൊന്നുമല്ല. മനുഷ്യനെന്ന് പാഴുകയില എടുക്കാൻ ആവശ്യമില്ല. ഗുരുവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള, ഗുരുവിന്റെ ചിന്താഗതിയെ സ്വാധീനിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? സംസ്കൃതത്തിൽ നോക്കിയാൽ യോഗവാസിഷ്ടമാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം. യോഗവാസിഷ്ടം അല്ലെങ്കിൽ അതുപോലെയുള്ള ആ നിലയിലുണ്ട് കുറച്ച് ഗ്രന്ഥങ്ങളൊന്നും കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പിന്നെ വന്നാൽ തമിഴിൻ്റെ, തമിഴിലെ കുറേ ഗ്രന്ഥങ്ങൾ, എഴുത്തുകാർ, കൈവല്യം, നോന്നിയിലും ഒഴിവിലൊടുക്കം, ഇങ്ങനെയുള്ള കുറേ തമിഴ് രീതിയിലുള്ള ഇത് ഇതാണ് ഗുരുവിനെ സ്വാധീനിച്ചുള്ളത്. പിന്നെ ഇവിടെ വളരെ പ്രധാനത്തിലുള്ള ഉപനിഷത്ത്, ഗീത, ഇതെല്ലാം നമുക്ക് പറയാം. ഇത് രണ്ടും കൂടെയാണ് ഗുരുവിന്റെ കൃതിയിലേറ്റ സ്വാ, അല്ലാതെ വേറെ മറ്റ് സാധനങ്ങളൊന്നുമല്ല. മറ്റ് ഫിലോസഫികളൊന്നും ഗുരുവിനെ സ്വാധീനിച്ചിട്ടില്ല. സ്വാധീനിച്ചുള്ള ഗുരുവിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ സ്വാധീനിക്കും? ഞാനെ കുറിച്ചുള്ള സ്വാധീനം എന്ന് പറയുന്നത് കേട്ടറിവാണ്. കേട്ടറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആവശ്യമില്ല കാട് കയറേണ്ട ആവശ്യം വരും. ആ പിന്നെ എന്താ പറഞ്ഞത്? ഈ പറയുന്നതൊക്കെ അദ്വൈതത്തിലെ ചില സങ്കീർണതകളാണ്. അതൊക്കെ പരിഹരിക്കുന്ന അദ്വൈതത്തിനകത്തുള്ള യുക്തി കൊണ്ടാണ്. പുറമേ നിന്ന് ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ പറ്റത്തില്ല. അദ്വൈതത്തിനകത്താണ് പ്രശ്നം. അദ്വൈതത്തിനകത്തുള്ള യുക്തികൾ കൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റും. നമ്മൾ വേറെ എന്തെങ്കിലും ഫിലോസഫി ഉണ്ടെന്ന് ഇതൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്നൊക്കെ പറയുന്നത് മോരും മുതിരയും പോലെ അങ്ങേറ്റം പിരിഞ്ഞിരിക്കുന്ന ചിന്താഗതികളാണ്. ഇതിനാർക്കും കൂട്ടിക്കെട്ടാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഒന്നിനും നിഷേധിച്ചാലേ മറ്റൊന്നിനും നിലനിൽപ്പുള്ളൂ. അതാണ് ഇതിന്റെയൊക്കെ പൊതു സ്വഭാവം. ഇപ്പോൾ അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തെ ശങ്കരാചാര്യനാണ് അത് അവതരിപ്പിക്കുന്നത്. ശരി, അപ്പോ അടുത്ത് വേറൊരാൾ വന്ന് രാമാനുജന് തോന്നി ഇത് നിഷേധിച്ചിട്ട് പുതിയൊരു സിദ്ധാന്തം കൊണ്ടുവരണം. അപ്പൊ അതിനെ പൂർണ്ണമായും നിഷേധിച്ചിട്ടാണ് അടുത്ത് മറ്റൊരു സിദ്ധാന്തം കൊണ്ടുവരുന്നത്. ഇതിനെ രണ്ടിനെയും കൂടെ ഒരു നുകത്തി വെച്ച് കെട്ടിപ്പൂട്ടാൻ ഈ ലോകത്ത് ആര് വിചാരിച്ചാലും സാധ്യമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഒന്നിനെ നിഷേധിച്ചാലും മറ്റേനും നിലനിൽപ്പുള്ളൂ. ഇതിന് പരസ്പരം പൊരുത്തപ്പെടുത്താൻ ഒക്കത്തില്ല. ശരി, നിങ്ങൾ വിചാരിക്കുകയാണ് ഇതിനെ നിങ്ങൾ പൊരുത്തപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഈ രണ്ട് വിഷയത്തെ കുറിച്ച് യാതൊരു ധാരണയാണ്. നിങ്ങൾ ഇതിന്റെ രണ്ടിന്റെയും മേഖല ഇതിന്റെ രണ്ടിനെയും കൂടെ നിങ്ങൾ യോജിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? രണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ല. പിന്നെ അത് ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടി പഴയ കാലത്തും ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് പണ്ട്. അപ്പൊ അവർ യോജിപ്പിക്കുന്നത് എങ്ങനെയാണോ, സർവദർശന സമന്വയം എന്നൊക്കെ പറഞ്ഞ ചില പരിപാടികൾ പഴയ ചില ആചാര്യന്മാരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അവർ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും നമ്മുടെ കരുണാകരൂർ പറയുന്ന പോലെയാണ്. എന്താണോ, എത്രാമത്തെ ഒരു പടിയുണ്ട്, 18, 19, 20 ആണ് ആ പടിയുടെ ഏറ്റവും മേളിക്കുന്ന ഞാൻ, ബാക്കിയുള്ളവരെല്ലാം ഈ പടിയുടെ താഴെയാണ്. 1, 2, 3, 4 എന്ന് പടി വരും. ആ പടിയിൽ നാരായണ ഗുരു ഉൾപ്പെടെയുള്ളവരെല്ലാം എവിടെ ഇരിക്കുന്നു? താഴെ പടികളിൽ. താൻ എവിടെ ഇരിക്കുന്നു? ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയാണ് പഴയ ആൾക്കാരെല്ലാം ശ്രമിച്ചത്. ശ്രമിച്ചവരെല്ലാം എന്താ പറയുന്നത്? ദ്വൈതം, ഇഷ്ടാദ്വൈതം ഒക്കെ ഇങ്ങനെ താഴെ പടികളിലാണ്. അദ്വൈതമാണ് എവിടെ ഇരിക്കുന്നത്? ഏറ്റവും ടോപ്പില്. അദ്വൈതയ്ക്ക് അത് സന്തോഷമാണ്. അദ്വൈതികളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? നമ്മളേറ്റവും അദ്വൈതികളാണ് ഇത് ശ്രമിക്കുന്നത്. ഞങ്ങളിതിന്റെ ഏറ്റവും ടോപ്പിലാണ്. പിന്നെ മറ്റൊന്ന് സംഭവിച്ചിട്ടുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയകാലത്ത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അദ്വൈതം, ഇഷ്ടാദ്വൈതം, ദ്വൈതം ഇവരെല്ലാവരും തമ്മിലുള്ള ഡിബേറ്റുകൾ ധാരാളം നടന്നിട്ടുണ്ട്. തർക്ക വിതർക്കങ്ങൾ. ഇപ്പൊ ഞാനും വേറൊരാളും കൂടെ ഒരു വിഷയത്തെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കം നടത്തുക. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലൊരു പോരായ്മയുണ്ട്. ആ പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് പ്രകടിപ്പിക്കത്തില്ല, എന്റെ മനസ്സിൽ വയ്ക്കും. മറ്റവൻ പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ട് തന്നെ എന്റെ പോരായ്മയെ ഞാൻ മനസ്സിലാക്കും. അടുത്തൊരു ഡിബേറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? അവൻ പറഞ്ഞതിൽ നിന്ന് കുറെ അംശങ്ങൾ എടുത്ത് എന്റെ ഈ പോരായ്മയെ പരിഹരിച്ച് വീണ്ടും അവനെ നിഷേധിക്കും. ആ പോരായ്മയെ ഞാൻ പരിഹരിക്കുന്നത് അവനെ ആശ്രയിച്ചിട്ടാണെങ്കിലും എന്റെ താല്പര്യം എന്താണ്? അവനെ നിഷേധിക്കുക. ഇപ്പൊ പഴയകാലത്ത് ഈ സംഗതികളെല്ലാം മുമ്പോട്ട് വന്നിട്ടുള്ളതെല്ലാം ഖണ്ഡന മണ്ഡലങ്ങളിൽ കൂടെ അങ്ങനെയാണ് ഇതെല്ലാം പോകുന്നത്. ഒരാൾ പറയുന്നത് വേറെ ആൾ കഴിയും, അയാൾ പറയുന്നത് വേറെ ആൾ കഴിയും. അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം തള്ളി തള്ളി തള്ളി മുമ്പോട്ട് പോകും. ഇപ്പോ ഒരു കാരണവശാലും ഇവർക്ക് ഒരിക്കലും എന്താണ് യോജിക്കാൻ പറ്റത്തില്ല. കാരണം രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളായിരിക്കും. ഇപ്പൊ പിണറായി വിജയനും മോദിക്കും ഒന്നിക്കാൻ പറ്റും? പറ്റുമോ? ഒന്നിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് അടിയും കൂടപ്പാറ വെച്ചോണ്ടിരിക്കും. യോജിപ്പല്ല അത്, അവർക്കൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അവർ ധ്രുവങ്ങളെ രണ്ട് ധ്രുവങ്ങളാണ്, യോജിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഇതും. അപ്പോ വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് നിലനിൽക്കണമെങ്കിൽ അവർക്ക് ദ്വൈതത്തെ ഖണ്ഡിച്ച് നിലം പരിശാക്കിയാലേ പറ്റും. അതുകൊണ്ട് ശങ്കരാചാര്യർക്ക് ശേഷം പിന്നെ കുറെ കാലം, കുറെ കാലം എന്ന് വെച്ചാൽ ഒരു കുറഞ്ഞൊരു 1000 വർഷം ഇവരുടെ വാഗ്യുദ്ധങ്ങളായിരുന്നു നടന്നത്. എന്നിട്ട് എന്തെങ്കിലും തീരുമാനമായോ? തീരുമാനമൊന്നും ആകത്തില്ല. ഖണ്ഡനവും മണ്ഡനവും നടത്തിയില്ല, തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇത് അവരവരുടെ യുക്തികളനുസരിച്ച് വേറൊരാളെ ഖണ്ഡിക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെ എല്ലാം ഒന്നാക്കാൻ സാക്ഷാത് പടച്ച നമ്പരം വിചാരിച്ചാലും ആക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അത് സാധിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കി ഇത് രണ്ടും വേറെ വേറെ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കും ഓരോന്നും. അപ്പോ ഇതിനെ ഓരോന്നിനെ നമുക്ക് ഗ്രഹിക്കാമെന്നുള്ളതല്ലാതെ ഞാനിത് എടുത്തു പറയുന്ന കാര്യം, ചിലരൊക്കെ പറയുന്നത് ഗുരുദേവൻ എന്ത് ചെയ്തിരിക്കുന്നു, അദ്വൈതവും ഇഷ്ടാദ്വൈതവും എല്ലാ ദർശനങ്ങളെയും കൂടെ സമന്വയിപ്പിച്ചിരിക്കുന്നതാണ്. പൊട്ടന്മാരാണ് പറയുന്നത്. പിന്നെ ഈ ദർശനമാല എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, ഇതിനകത്ത് എല്ലാം സമന്വയിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വ്യാഖ്യാനം എഴുതുന്നവരുണ്ട്. ഇതിലെന്താ സമന്വയിച്ചിരിക്കുന്നു? ദർശനമാലയ്ക്കകത്ത് എന്ന് പറയുന്നത് ഒന്നും സമന്വയിച്ചില്ല. അതിനകത്ത് അദ്വൈതമല്ല, വേറൊന്നുമില്ല. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ചർച്ചകൾ നടന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് നോക്കണം, എന്നാലേ അത് മനസ്സിലാവും. അങ്ങനെയൊന്നും സാധ്യമല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സമന്വയം കൊണ്ടുവരികയാണെങ്കിൽ ഏതെങ്കിലും ഒന്നിനോ ടോപ്പിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ താഴെ നിർത്തണം. എങ്ങനെ എവിടുന്ന് പഠിച്ചെന്ന് വെച്ചു കഴിഞ്ഞാലേ, ഇപ്പോ ഈ പഠിക്കുക എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ പ്രത്യേകതയാണ്, മനസ്സിലായി. നമ്മളിപ്പോ ഒരു 10 വർഷം 12 വർഷം ഒക്കെ നമ്മൾ അദ്വൈതം പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചെന്ന് ഞാൻ പഠിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരാൾ പഠിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഒരുപാട് ഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞ് അങ്ങനെ പഠിക്കുക അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോ ഇപ്പോ വാസിഷ്ഠം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം മലയാളത്തിലുണ്ട്, പഴയകാലം. ഞാൻ കൊണ്ടുവന്നില്ല, ഒരു വാസിഷ്ഠൻ ഇല്ലായിരുന്നു. സംസ്കൃതമല്ല, മലയാളം. മലയാളം ഉണ്ടെങ്കിൽ അവൻ നടക്കുന്നു. അപ്പൊ അത് ഇപ്പൊ ഒരാളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയും കത്തുകയെന്ന് പറയും. കത്തും ചിലർക്ക് എന്ത് ചെയ്യും, ഒറ്റ വായനയിൽ തന്നെ കത്തും. ചിലർക്ക് നൂറ് ഗുണം വായിച്ചാൽ എന്തേ ഈ പറയുന്ന വേദാന്തം എന്തെങ്കിലും വയനാടിന് കത്തുന്നുണ്ടോ? ഒന്നുമില്ല. ചിലർക്കിത് കത്തത്തില്ല, അതിനുള്ള ജീനില്ല. സംഗതി അതാണ്, എല്ലാത്തിനും എന്ത് വേണം, ജീൻ വേണം, അതിൽ കോഡിംഗ് വേണം. അതില്ലെങ്കിൽ ഇതൊന്നും കത്തത്തില്ല. അപ്പൊ ഗുരു സംബന്ധിച്ചിടത്തോളം ഗുരു പിന്നെ വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു, തമിഴും പിന്നെ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. അപ്പൊ പല സോഴ്സുകളിൽ നിന്നും പിന്നെ പലരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ, ചർച്ചകൾ, പിന്നെ സ്വയം, ഇതിലെല്ലാം ഉപരിയായി സ്വയം ഒരു അന്വേഷണം. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇന്നൊരു സോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഗുരു എന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു എന്ന് പറയും. ദേവന്മാരും മനുഷ്യരുമാണ് എന്റെ ഗുരുക്കളം, അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ, അതൊക്കെ ഓരോരുത്തർ ഗ്രഹിക്കുന്നത്. ഇപ്പൊ ഗുരു ഒരു ജീനിയസാണ്. അപ്പൊ ഗുരുവിനെ ഗ്രഹിക്കുന്നതിന് ഗുരു എവിടെ നിന്നും പഠിക്കും? ദത്താത്രേയന് പ്രപഞ്ചം മുഴുവൻ ഗുരു ഗുരുക്കന്മാരായിരുന്നു എന്ന് പറയും. എല്ലാത്തിൽ നിന്നും പഠിച്ചു എന്ന് പറയുന്ന പോലെ ആണ് ഗുരുവിന്റെയൊക്കെ സവിശേഷത. അപ്പൊ അത് ഇപ്പൊ എല്ലാവർക്കും അതുപോലെ കഴിഞ്ഞെന്ന് വരത്തില്ല. അത്രയും ശേഷിയില്ലാത്തവർക്ക് സമയം ചെലവാക്കി തന്നെ പഠിക്കേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും. പഠിക്കുക എന്നുള്ളതല്ല, ചിന്തിക്കുക എന്നുള്ളതാണ്. പഠിക്കുന്നു എന്ന് പറയുന്ന കാര്യം ആദ്യകാലത്താണ് ഡോക്ടർ ടി ഭാസ്കരൻ പറഞ്ഞത്, അവസാനം അത് വിട്ടു. ആദ്യകാലത്ത് പറയാൻ കാരണം ഈ ഡോക്ടർ ടി ഭാസ്കരൻ ആദ്യം വായിച്ച ശിവശതകമാണ്. ശിവശതകം വായിച്ചു കഴിഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും അത് ശൈവപക്ഷപാതി തന്നെയാണ്. പിന്നീടാണ് ഡോക്ടർ ഭാസ്കരൻ ദർശനമാലയൊക്കെ വായിച്ചത്. ദർശനമാലയൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ മനസ്സിലായി, അങ്ങനെ ഒരു പിടിവാശിയിലർത്ഥം. അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ അദ്വൈതം എന്ന് പറയുന്ന ഒന്ന് എന്ന് പറയുന്നത് അത് പഴയ സാഖ്യം, യോഗം, ബൗദ്ധ ദർശനങ്ങൾ ഇതെല്ലാം പരിണമിച്ചുണ്ടായ ഒന്നാണ് അദ്വൈതം എന്ന് പറയുന്നത്. കാലാകാലങ്ങൾ കൊണ്ട്, 10,000-2,000 വർഷം കൊണ്ട് അതിന് വന്ന മാറ്റങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്നാണ് അദ്വൈതം. ഒരു നദി ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിച്ച് സമുദ്രത്തിൽ വന്ന് ചേരുമ്പോൾ എത്രയോ നദികളധികം കൂടിച്ചേരും. അങ്ങനെ വന്ന് വന്നു ചേർന്നാണ് ഈ അദ്വൈതം എന്ന് പറഞ്ഞിപ്പോ നമ്മുടെ മുമ്പേരിക്കുന്നത്. അപ്പൊ നമ്മുടെ മുമ്പേരിക്കുന്ന ഈ അദ്വൈത എന്ന് പറയുന്ന ഒരു കലർപ്പാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് ശൈവമുണ്ട്, ശക്തിയും ഉണ്ട്, എല്ലാ ഇടപാടുകളും കുറേശ്ശെ കുറേശ്ശെ ചേർന്നിട്ടുണ്ട്. എന്നാൽ അതിന് തനതായി അദ്വൈതത്തിന്റെ ഒരു സ്വഭാവമുണ്ട്, അത് വിടാൻ പറ്റില്ല. എന്നാൽ എല്ലാത്തിന്റെ ഒരു കലർപ്പ് അതി വന്നിട്ടുണ്ട്. ആ ഒരു കലർപ്പ് ഗുരുവിന്റെ കൃതികൾ വായിച്ചാലും കാണും, ആ ഒരു വ്യത്യാസം കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെ പ്രത്യേകിച്ച് നമുക്ക് അതിന്റെ കാതലായ അംശാദ്വൈതം തന്നെയാണ്. കാരണം എവിടെയെങ്കിലും അദ്വൈതം ഒന്ന് തറപ്പിച്ച് പറയാൻ കാരണം, എവിടെയെങ്കിലും എന്താണോ അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പോ തന്നെ സത്യം സമസ്തവും അസത്യം അനിത്യം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അദ്വൈതം. അത് വേറെ ആരും ഇത് പറയുന്നില്ല. വേറെ ഒരു ദാർശനികന്മാരും ആ ഭാഷയിൽ പറയുന്നു. അപ്പൊ അത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അതിന് അദ്വൈതം എന്നായി പറയാൻ പറ്റും, വേറെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് അദ്വൈതത്തിലല്ല ഒരിടത്തും. ജോലി സത്യം എന്ന് പറയുന്നില്ലേ, അതും അദ്വൈതത്തിൽ പറയും. സമസ്തവും സത്യം എന്ന് പറയുന്നതും സമസ്തവും അസത്യവും എന്ന് പറയുന്നത് രണ്ടും വന്നു കഴിയുന്നത് അദ്വൈതത്തിലാണ്, അതാണ് അദ്വൈതം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ ഇപ്പോ ശൈവാദ്വൈതം, തമിഴ് സേവിസ് എന്ന് പറയുന്നത് അത് അദ്വൈതമാണ്. അതില് അദ്വൈതത്തിന്റെ സ്വാധീനമാണ് അവര്, അദ്വൈതം പ്ലസ് ശിവൻ എന്നോട് ചേർന്ന് തമിഴ് സേവിസ്. അദ്വൈതത്തിൽ തന്നെ കുറച്ചുകൂടി ഒന്ന് പരിഷ്കരിക്കുമ്പോൾ കാശ്മീരി സേവിസ്. ഇതെല്ലാം അദ്വൈതത്തിൽ വന്ന പരിണാമങ്ങളാണ്, മാറ്റങ്ങളാണ്, അടിസ്ഥാനപരമായിരിക്കുന്നു. ഇതിലെല്ലാം അദ്വൈതം തന്നെ. മിഥ്യ എന്നിവിടെ പറയുന്നു, അത് അദ്വൈതമാണ്. അത് പിന്നെ എങ്ങനെ, അതിൽ മറ്റെന്തെല്ലാം കൂടി കിടന്നാലും അത് അദ്വൈതം തന്നെ. വ്യക്തമായിട്ടും അത് അദ്വൈതം എന്ന് ഒരാൾക്ക്, അദ്വൈതം പഠിച്ചിട്ടുള്ള ഒരാൾക്ക്, മനസ്സിലാക്കിയ ഒരാൾക്ക് അത് മനസ്സിലാകും, നിഷ്പ്രയാസം മനസ്സിലാകും. ഈ പലതും കൂടിക്കലർന്ന് പല ആചാര്യന്മാരും അവരുടേതായ അഭിപ്രായങ്ങൾ, പിന്നെ ഈ പഴയകാലത്ത് വാദപ്രതിവാദം നടന്നപ്പോൾ അവര് അദ്വൈതത്തിൽ ഒരു ദർശനമെന്നുള്ള നിലയ്ക്ക് അതിൽ വരുന്ന ദുർബലതകൾ മനസ്സിലാക്കി മറ്റ് ഉള്ളവരുടെ വാദങ്ങളെ ഇങ്ങോട്ട് സ്വീകരിച്ച് അതിനെ പരിഷ്കരിച്ച് അങ്ങനെ അങ്ങനെ വന്നതുകൊണ്ട് അതിന് കലർപ്പുകളുണ്ട്. അതാണ് ഗുരുവിദ്യയിലുമുള്ളത്. അല്ലാതെ അതിന് എന്താണ് പ്ലേറ്റോയും അരിസ്റ്റോട്ടലും ഒന്നും പറഞ്ഞ കാര്യങ്ങളല്ല, തത്വമല്ല അതിനകത്തുള്ളത്. പിന്നെ എല്ലാവരും ലോകത്ത്, മനുഷ്യൻ ലോകത്ത് എല്ലായിടത്തും ചിന്തിച്ചതിലൊരു സമാനത വേണം. എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യൻ പരിണമിച്ചാണ് ഇങ്ങനെ എത്തിയത്, ഈ അവസ്ഥയിലെത്തിയത്? ഒരു ഏകകോശ ജീവി പരിണമിച്ചിട്ടാണ് നമ്മളിന്ന് ഈ രീതിയിൽ ഇരിക്കുന്നത്. അപ്പൊ ആ പരിണാമം എന്ന് പറയുന്നത് നടന്നത് ക്രമമായിട്ട് നടന്നത്. അപ്പൊ എവിടെയൊക്കെ ആ പരിണാമം സംഭവിച്ചോ അവിടെ ബുദ്ധിയുടെ പരിണാമം സംഭവിച്ചു കഴിഞ്ഞപ്പോ എല്ലായിടത്തും അത് ഏകദേശം വലിയ വ്യത്യാസമില്ല ഒരുപോലെ സംഭവിച്ചു മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ മാറിക്കൊണ്ടിരുന്നപ്പോ ചിന്തകളിലും ഒരുപാട് സമാനതകൾ കാണും എല്ലാ സ്ഥലത്തുള്ള ചിന്ത, അത്രയേ ഉള്ളൂ. ആ സമാനതയ്ക്ക് അപ്പുറം രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. സമാനതകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മൾ അങ്ങനെ ഒരു ദൃഷ്ടിയിൽ പരിശോധിച്ചു കഴിഞ്ഞു. ഇപ്പൊ അരിസ്റ്റോട്ടലിന്റെ കാലത്ത് നാല് ഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇവിടെ വന്നപ്പോ അഞ്ച് ഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞു. സമാനതയില്ല, ആകാശത്തെ അവര് എടുത്തില്ല, ഇവിടെ ആകാശത്തെ എടുത്തു. അപ്പൊ യൂറോപ്യന്മാര് പറഞ്ഞു ആകാശത്തിന് വരെ പറഞ്ഞു ഈ തറന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇപ്പൊ സമാനത വന്നില്ല, ഇങ്ങനെയുള്ള സമാനതകൾ വരും. അത് ഇന്ന് കാരണമെന്ന് വെച്ചാൽ ഈ മനുഷ്യന്റെ പരിണാമം എന്ന് പറയുന്നത് എവിടെയൊക്കെ ഏതെല്ലാം സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ ജീവശാസ്ത്രപരമായി, അപ്പൊ അത് ഏകദേശം ഒരുപോലെയാ സംഭവിച്ചത്. അതില് ഇപ്പൊ പറയുന്നത് ആദ്യമായി എന്താണ് ഈ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഈ വർഗം ആഫ്രിക്കയില് ആണ് ആദ്യമായി ഉണ്ടായി എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവർ സഞ്ചരിച്ച ലോകം മുഴുവൻ വ്യാപിച്ചെന്നാണ് ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി പറയുന്നത്. പിന്നെ ഇന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്, വെറുതെ പറയുന്നതല്ല, നമ്മുടെ ഫിലോസഫി പോലെ പറയുന്നതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയും. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെങ്കിലും അംഗീകരിക്കേണ്ടി വന്നാൽ അതൊക്കെ അംഗീകരിക്കേണ്ടി വരും, പരിണാമത്തെ അംഗീകരിച്ചേ പറ്റും. അത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അങ്ങനെ വന്നപ്പോൾ ഒരുപോലെ ചിന്തിച്ചു അത്രയേ ഉള്ളൂ. ശൈവത്തിന്റെ സ്വാധീനമുണ്ട് ഇല്ലെന്നവർ പറഞ്ഞു. രാമായണം രാമായണത്തിൽ നിന്ന് ഗുരുദേവനെ സ്വാധീനിക്കത്തക്ക ഒരു കാര്യവും അതിനകത്തില്ല. എഴുത്തച്ഛൻ ഗുരുദേവനെ സ്വാധീനിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മലയാള ഭാഷ ഒന്ന്, അത് ഗുരുവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം രാമായണം പാരായണം ചെയ്താണ് പഴയകാലത്ത് മലയാളികളെല്ലാം ഈ പദസമ്പത്ത് ഉണ്ടാക്കിയെടുത്ത്. ഭാഷാപരമായി ഗുരുവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എഴുത്തച്ഛന്റെ രാമായണം എന്ന് പറയുന്നത് വാൽമീകിയുടെ രാമായണവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ്. അതിൽ വരുന്ന ആത്മീയത എന്ന് പറയുന്നത് ഗുരുവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ആത്മീയ തത്വങ്ങൾ, ആശയങ്ങൾ, അത് രാമായണം വാൽമീകി രാമായണം എന്ന് വെറും ഒരു കാർട്ടൂൺ കഥയാണ്. അതിനകത്ത് വേറൊന്നുമില്ല. അതിനകത്ത് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളെ അതിനകത്തുള്ളൂ. വേറെ മനുഷ്യൻ, ഇന്നത്തെ മനുഷ്യൻ ഗുണമുള്ളതൊന്നും അതിനകത്തില്ല. എഴുത്തച്ഛൻ്റെ അങ്ങനെയല്ല. അതിനകത്ത് കുറേയധികം ആധ്യാത്മിക ആശയങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഗുരുവിനെ സ്വാധീനിച്ചു. മറ്റത് പിന്നെ സ്വാധീനിക്കാവുന്നില്ല. മറ്റത് സ്വാധീനിക്കുന്നത് പൊളിറ്റിക്സിനുമുള്ള, രാഷ്ട്രീയത്തിനുമുള്ള, ഇന്നത്തെ രാഷ്ട്രീയത്തിന് അതിനൊരു വലിയ റോള് വഹിക്കാനുണ്ട്. ആർക്ക്? ശ്രീരാമനും മറ്റും. അത് ഈ കഴിഞ്ഞ അതിനകത്ത് പഴയകാലത്ത് കേരളത്തിലും മലയാളികളുടെ വീടുകളിലൊക്കെ അക്ഷരം അറിയാവുന്നവരൊക്കെ രാമായണം വായിക്കുമായിരുന്നു. അതൊരു ഭക്തിയുടെ രീതിയിൽ തന്നെ തുടങ്ങുന്നു. പക്ഷെ ഈ മലയാളികൾ ഇങ്ങനെ മാറി വന്നപ്പോ അത് വായിച്ചവരൊക്കെ പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായി മാറി. അത് കേരളത്തിൽ വന്ന മാറ്റം. അത് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ്. അത് കേരളത്തിൽ സംഭവിച്ച ഒരു കാര്യമില്ല. ഇന്ത്യയിൽ മൊത്തം രാമനിലൂടെ ബി ജെ പി രാഷ്ട്രീയത്തെ ബലപ്പെടുത്തുക എന്നുള്ളവര് അവരുടെ ഒരു തീരുമാനത്തിന്റെ ഫലമായി കേരളത്തിലും വന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, കേരളത്തിൽ മാത്രം വന്നായിരുന്നു. അതിന് വരാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വടക്കേന്ത്യക്കാരെ ഇന്ന് ഏറ്റവും അധികം സ്വാധീനിക്കുന്ന രാമചരിത മാനസം എന്ന് പറയുന്നത് ഹിന്ദി ബെൽറ്റിൽ, യു പി, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലുള്ള സ്ഥാനങ്ങളിലുള്ള സാധാരണ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് രാമചരിത മാനസ്. അത് വാൽമീകി രാമായണം പോലെ അല്ല. അതില് സാധാരണ മനുഷ്യരെ ആകർഷിക്കത്തക്ക ഒരുപാട് ആശയങ്ങളൊക്കെ, നല്ല ആശയങ്ങളൊക്കെ ഉള്ളതിനാണ്. ഇത് ജനങ്ങളുടെ മനസ്സിലിങ്ങനെ പിടിച്ചിരുന്ന ഉണ്ടപ്പോ ഇത് രാഷ്ട്രീയത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത്, അങ്ങനെ അവർ ചിന്തിച്ചിട്ടാണ് RSS ബുദ്ധിജീവികളെല്ലാം അവരെന്ത് ചെയ്തു, നമുക്കെന്നാ നമ്മുടെ രാഷ്ട്രീയം രാമായണത്തിലൂടെ തുടങ്ങാം എന്ന് പറഞ്ഞ അത് വളരെ ആസൂത്രിതമായി ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിയാണ്. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പി പരമേശ്വരൻ ഇവിടെ വന്നിട്ട് രാമായണം പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെയും നേട്ടമുണ്ടായി. ഇവിടെയും കുറച്ചു പേരൊക്കെ ജയ് ശ്രീറാം എന്ന് ഇവിടെയും വിളിക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ അവർക്ക് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കാൻ പറ്റി. അത് ഒരു രാഷ്ട്രീയ നീക്കമാണ്. അതിവിടെ മാത്രം സംഭവിച്ചത്. പക്ഷെ അവിടെ നിന്ന് വിജയിച്ചതുപോലെ ഇവിടെ വിജയിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ മുന്നേറ്റമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ സ്വാധീനങ്ങളെന്ന് പറയുന്നത് പൊതുവായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെയൊക്കെ ഒരു സ്വാധീനം എല്ലാം ഗുരുവിന്റെ കൃതിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ, അത് ഗുരുവിന്റെ കൃതിയിൽ മാത്രമല്ല, ഗുരുവിന്റെ സമകാലികന്മാരായി അതിന് മുമ്പ് വന്ന ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തച്ഛന്റെ ചില ആധ്യാത്മിക കൃതികളുണ്ട്. അതിന്റെ വളരെ സ്വാധീനം ഗുരുവിന്റെ കൃതികളിൽ കാണും. കാരണം അതൊക്കെ മലയാളികൾ നിത്യ പാരായണം ചെയ്തിരുന്ന ഗ്രന്ഥങ്ങളാണ്. ഭൈരനാമകീർത്തനം അതുപോലെ വേറെയുണ്ടല്ലോ എഴുത്തച്ഛൻ്റെ, അതിൻ്റെയൊക്കെ സ്വാധീനം ഈ കൃതികളിൽ കാണാം. അത് സ്വാഭാവികമാണ്. അത് ഗുരുവിന്റെ കൃതിയിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരുടെ കൃതികളിലും ആ സ്വാധീനം കാണും. ഭാഗവതം, ഭാഗവതത്തിന്റെ സ്വാധീനം, ഭാഗവതം പോലെയുള്ള കൃതികളിലെന്ന് വെച്ചാൽ ആധ്യാത്മികമായ ഈ അദ്വൈതം പോലെയുള്ള ആശയങ്ങൾ അതിനകത്തുണ്ട് ധാരാളം. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ അതിലൊരു ഹിഡൻ അജണ്ടയുണ്ട്. എന്താണ്? ജാതി, ഇതിനെ ഒളിച്ചു കിടക്കുക എന്ന് പറയുന്നത് അതിന്റെ അകത്ത് വളരെ രാമായണത്തിലും ഭാഗവതത്തിലുള്ളവർ ഒളിച്ചു കിടക്കുക എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അത് എഴുതിയവര് സ്പഷ്ടമായി തന്നെ എഴുതിയിരിക്കുന്നത്, പക്ഷെ ആൾക്കാർക്ക് വായിക്കുമ്പോൾ മനസ്സിലാകത്തില്ല. അവരതിന്റെ ആത്മീയ വശം ചിന്തിച്ചിട്ട് അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ബ്രെയിൻ വാഷിന് വിധേയരാകുന്നു. എന്നുവെച്ചാൽ അവര് മനസ്സ് അറിയാതെ തന്നെ ഈ ജാതി വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടു പോകുന്നു, അതിനനുഗുണമായി ചിന്തിക്കുന്നു, അതിനനുകൂലമായി ചിന്തിക്കുന്നു. അപ്പൊ അതിലെല്ലാം ഈ ഭാഗവത രാമായണം ഇതിലെല്ലാം കൊടുക്കുന്ന ഒരു സന്ദേശം, അത് ഒരു ശുദ്ധമായൊരു ആത്മീയ ഗ്രന്ഥങ്ങളല്ല. അവിടെ എല്ലാം പറയുന്ന എന്താണ്? ബ്രാഹ്മണ ജാതിയിൽ ജനിച്ചവനാണ് മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും ശ്രേഷ്ഠം. അവന് പൂജിക്കുക, അവന് ദക്ഷിണ കൊടുക്കുക, ഇതാണ് ഇതിലൂടെ അവർ സ്പഷ്ടമായി പറയുന്നതും വായിക്കുന്നവൻ അറിയാതെ തന്നെ അവന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് അവന് കീഴ്പ്പെട്ടു പോകുന്നതുമായ ഒരു സംഗതി അതാണ്. അപ്പൊ ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ ചുറ്റുപാട് നീക്കുമ്പോൾ അതൊക്കെ വളരെ അപകടകരമായ ആശയങ്ങളാണ്. പക്ഷെ ആൾക്കാരെന്ത് ചെയ്യും, പെട്ടെന്ന് ഇതിലോട്ട് ആകർഷകരാകുന്നതിന്റെ ആത്മീയ തത്വങ്ങൾ കൊണ്ടിട്ടാണ് യോഗികളെ കുറിച്ച് തത്വങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ. പക്ഷെ അറിയാതെ അവന്റെ മനസ്സിനെന്ത് വരുന്നു, ഈ വ്യവസ്ഥിതിയുടെ ഒരു വിധേയത്വം വരുന്നു. അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതിയിൽ പിറന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, അവനെ എല്ലാവരും പൂജിക്കണം എന്നുള്ള ഒരു അറിയാതെ ഒരു മാനസിക ഭാവം പൗരോഹിത്യത്തിന് അറിയാതെ അവന്റെ മനസ്സ് കീഴ്പ്പെട്ടു പോകും. അങ്ങനെ കീഴ്പ്പെട്ടു കഴിഞ്ഞാൽ എന്ത്, അവൻ പിന്നെ ആ വ്യവസ്ഥിതിക്ക് വേണ്ടി മരിക്കാൻ, അത്ര ഒരു വ്യവസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി അവൻ ജീവൻ കളയാൻ വേണ്ടി തയ്യാറാകും, ചാവേറുകളാകും. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എഴുതിയവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ആ എഴുതിയവരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ഭൂരിപക്ഷത്തെയും നമ്മുടെ ബുദ്ധി വൈഭവം കൊണ്ട് അടിമകളാക്കി അവരുടെ മേലിൽ അതീശത്വം ചെലുത്തി സമൂഹത്തിന്റെ മേലിൽ ഒരു അതീശത്വം സ്ഥാപിച്ചെടുക്കും. അത് അങ്ങനെ ഒരു അജണ്ട അതിനകത്തുണ്ട്. പക്ഷെ സാധാരണ ഒരു വായിക്കുന്നവൻ അത് എളുപ്പം മനസ്സിലാകത്തില്ല. അവനെന്തോ ഒരു മായിക ലോകത്തിലാകും, കഞ്ചാവും കണ്ണുമൊക്കെ കുടിച്ച് മനുഷ്യൻ മായിക ലോകത്തിലെത്തുന്നത് പോലെ അതിലൊരു ലഹരിയാണ്, ഒരു ഭക്തി എന്നുള്ള ഒരു ലഹരി, ജ്ഞാനം എന്നുള്ള ഒരു ലഹരി. ഇതിലൊക്കെ അവൻ അറിയാതെ അടിമപ്പെട്ടു പോകുന്നതിനാണ് ദുഷിച്ച ഒരു സാമുദായിക വ്യവസ്ഥയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത്. അത് അവൻ തന്നെ തിരിച്ചറിയുന്നില്ല. അവൻ ഇതിന്റെ വക്താവായി മാറുമ്പോൾ, ഇത്തരം ആശയങ്ങളുടെ ഭക്തിയുടെയോ തത്വജ്ഞാനത്തിന്റെയോ ഒക്കെ വക്താവായി മാറുമ്പോൾ അവൻ അറിയാതെ തന്നെ എന്തിന്റെ വക്താവായി മാറുന്നു, ആ ദുഷിച്ച വ്യവസ്ഥിതിയുടെ, ചാതുർവർണ്ണ വ്യവസ്ഥിതിയുടെ വക്താവും അവനായി മാറുന്ന അവൻ സ്വയം അറിയത്തില്ല. അതാരാ ഇങ്ങനെയായി മാറുന്നത്? ആ ഗ്രന്ഥങ്ങളിൽ, ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ശൂദ്രനെന്നും ചണ്ഡാളനെന്നും സ്ത്രീ എന്നും എല്ലാം പറഞ്ഞ് താഴ്ത്തി കെട്ടിയ ആൾക്കാരാണ് ഇതിന്റെ വക്താക്കളായി മാറുന്നത്. അതാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ആര് ചണ്ടാളന്മാരും സ്ത്രീകളും ശൂദ്രന്മാരും തയ്യാറായി ഇറങ്ങുന്നത്. അവരെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. ചാതുർവർണ്ണി ഗുണത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നേരെ മനസ്സിലാക്കുകയാണെങ്കിൽ ഗുണത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരുത്തൻ ബ്രാഹ്മണ കുലത്തിൽ വന്ന് ജനിക്കുന്നു. അപ്പോ അവൻ വന്ന് ജനിക്കുന്നത് അവന് നല്ല ഗുണമുള്ളതുകൊണ്ടാണ്. ഇതാണ് ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി എന്ന് പറയുന്നത്. മനസ്സിലായി? ഒരുത്തൻ ഈഴവനായി ജനിക്കുന്ന എന്തുകൊണ്ട്? അവന് മോശം ഗുണമുള്ളത് ഇപ്പൊ തിരിഞ്ഞ ഇനി കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുതരാം. അവൻ എന്ത് ചെയ്യും? അവൻ നല്ല കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണന്റെ കുലത്തിൽ വന്ന് ജനിച്ചത്. എന്നുവെച്ചവൻ പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ജനിച്ചത്, ബ്രാഹ്മണന്റെ കുലത്തിൽ. അവൻ ഈഴവനായി വന്ന് ജനിച്ചതിന് മോശം കർമ്മം ചെയ്യുക, ചെത്തുക, കള്ളു ഉണ്ടാക്കുക. ഇപ്പൊ മനസ്സിലായോ ഗുണകർമ്മങ്ങൾ എങ്ങനെയാണെന്ന്? ഇവിടെ കിട്ടുന്നില്ല, ഇത്രയും തെളിച്ചു പറഞ്ഞിട്ട്. ഇതാണ് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയുന്നത്. ഇതാണ് നല്ല പഴയ ആൾക്കാർ പറയില്ലേ, കുലത്തിൽ പിറക്കുന്നു, കുടുംബത്തിൽ പിറക്കുന്നു എന്നൊക്കെ പറയുന്നില്ല. അത് ഇങ്ങനെയാണ് ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചെന്ന് പറയുന്നത്. അല്ല, ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അവന് പ്രത്യേകിച്ച് ഗുണവും കർമ്മവും അനുസരിച്ചൊന്നും ആരെയും ജാതിയൊന്നും അറിയാൻ പറ്റില്ല. അത് പണ്ട് പറഞ്ഞു വെച്ചത്, നീ ഇന്ന കുലത്തിൽ ജനിച്ചെങ്കിൽ നിന്റെ ഗുണം ഇന്നതായിരിക്കും, നിന്റെ കർമ്മം ഇന്നതായിരിക്കും. മനസ്സിലായോ? ബ്രാഹ്മണ കുലത്തിലാണ് നീ ജനിക്കുന്നതെങ്കിൽ നിന്റെ ഗുണം എന്തായിരിക്കും? ശമതമങ്ങളൊക്കെ ആയിരിക്കും, നല്ല ഗുണമായിരിക്കും. അപ്പോ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പൂജ്യനായിരിക്കും. ഇനി ബ്രാഹ്മണ കുലത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അവന്റെ കർമ്മം എന്തായിരിക്കും? പൂജ, ഇങ്ങനെയൊക്കെയുള്ള ശരീരം വേർക്കാതെയുള്ള നല്ല കർമ്മങ്ങളായിരിക്കും. അപ്പൊ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരുത്തന്റെ കർമ്മ പൂജയാണ്, അവന് ചെത്താൻ പോകേണ്ട കാര്യമുണ്ട്. ഇങ്ങനെയാണ് ഇത് പഠിപ്പിച്ചത് കൊണ്ട് ഞാനിപ്പോ പറയുന്നതല്ല. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലാതെ നിന്ന് ചില ശൂദ്രന്മാരൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് സംഗതി അറിയാത്തതാണ്. അല്ലാതെ ആരുടെയും എന്താണ് ഗുണവും കർമ്മവും അനുസരിച്ചൊന്നും ഒരിടത്ത് ജാതി എന്ന് പറയുന്നൊന്നും ആരും ഒരിടത്ത് സ്വീകരിക്കില്ല. ഈ ഞാൻ പറഞ്ഞ രീതിയിലല്ലാതെ ഒരു ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞാൽ മതി. ആരാണ് പരശുരാമൻ? പരശുരാമൻ ഭാരതം മുഴുവൻ ചുറ്റി നടന്ന് എന്ത് ചെയ്തു? എത്ര തവണയാണ്? 21 തവണ ക്ഷത്രിയന്മാരെയൊക്കെ കൊന്ന് അവരുടെ രക്തം കൊണ്ടൊരു വലിയ കുളമുണ്ടാക്കി അതി ഇറങ്ങി കുളിച്ച്. പുരാണത്തിൽ മഹാഭാരതത്തിനും മറ്റും പറയുന്നതാണ്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും അപ്പോ ഈ പരശുരാമന്റെ ഗുണമുണ്ട്, കർമ്മമുണ്ട്. പരശുരാമന്റെ ഗുണം എന്താണ്? ആൾക്കാരെയൊക്കെ കൊല്ലുക. കർമ്മം എന്താണ്? കൊന്നിട്ട് ആ രക്തത്തെ കുളിക്കുക. പക്ഷെ അയാൾ ആരാണ്? ജാതിയില്. അപ്പൊ ഗുണകർമ്മം അനുസരിച്ച് തന്നെ ജാതി. ഗുണകർമ്മം അനുസരിച്ചാണോ ജാതി? പൊട്ട വ്യാഖ്യാനങ്ങൾ, കഥ അറിയാതെ ഓരോരുത്തർ വ്യാഖ്യാനിക്കുന്നതാണ്. പഴയകാലത്ത് ഗുണകർമ്മം അനുസരിച്ച് ജാതി എന്ന് പറഞ്ഞത് കുറച്ചു പേർക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയും കുറച്ചു പേര് കൊണ്ട് മോശം പ്രവൃത്തി ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഗുണകർമ്മം അനുസരിച്ചാണ് ജാതി എന്ന് പറഞ്ഞത്, സദുദ്ദേശത്തിലല്ല. അത് തന്നെ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. യാതൊരു സദുദ്ദേശവും ഇല്ലായിരുന്നു. ഈ ചാതുർവർണ്ണയം എന്ന് പറയുന്നതിന് ഒരിക്കലും ഒരു സദുദ്ദേശം ഉണ്ടായിട്ടില്ല. മനുഷ്യരെ അടിമകളാക്കാനും പിന്നെ ഇപ്പൊ ഗീതയൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴേ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് മയപ്പെടുത്തി, ഒന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. ഞാനും വ്യാഖ്യാനിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ മയപ്പെടുത്തിയൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷെ അത് ഇപ്പൊ ഞാനിപ്പോ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഗീത വ്യാഖ്യാനിക്കുമ്പോൾ ശങ്കരാചാര്യരുടെ ഭാഷ അനുസരിച്ച് ഞാൻ വ്യാഖ്യാനിക്കും. അപ്പൊ അതീ പറഞ്ഞതേ എനിക്ക് പറയാൻ പറ്റും. ഭാഷ എടുത്തു വെച്ചിട്ട് എന്റെ വായി തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ എടുത്തിട്ട് തരും. ഗീതയെ സ്വതന്ത്രമായി ഞാൻ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതാണ് ഇപ്പൊ പറഞ്ഞത്. ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം പഠിച്ചിട്ട് അതനുസരിച്ച് പറഞ്ഞാൽ ഇതായിരിക്കില്ല പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള വ്യാഖ്യാനം അതിനെ അതിന്റെ ഒറിജിനൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഇതാണ്, നല്ല ഗുണങ്ങളും നല്ല കർമ്മവും ചെയ്യുന്നതിന് ഏത് കുലത്തിൽ പിറക്കണമോ പഴയ വ്യവസ്ഥ അനുസരിച്ച് ആ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്ത് വരുന്നത്, ചാതുര്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ടെന്തോ വരും, ഒരുവൻ അവന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മോശം പ്രവൃത്തികൾ ചെയ്യേണ്ടി വന്നാൽ ജീവകാരം മുഴുവൻ എന്ത് ചെയ്യും, തലമുറകളായിട്ട് അത് തന്നെ ചെയ്യേണ്ടി വരും. ഗുണകർമ്മ വിവാഹ എന്ന് പറഞ്ഞു അതിൽ നിന്ന് അവന് മാറ്റം കിട്ടത്തില്ല. അതുകൊണ്ട് അതൊന്നും ചവിട്ടുകൂട്ടി കളയേണ്ട കാലം കഴിഞ്ഞു. ഇനി അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇനി അത് പറയണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞോളണം, മനസ്സിലായി, ഗുണകർമ്മ വിഭാഗം. അല്ലെങ്കിൽ മറിച്ചൊരു ഉദാഹരണം എടുക്കണം, എന്താണ് മറിച്ചൊരു ഉദാഹരണം കിട്ടാൻ പറ്റില്ല. ഒരുപാട് ഉദാഹരണം, കാരണം ഇത് പറയുന്ന നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചത്. ഇന്നത്തെ ആധുനിക ശൂദ്രന്മാര് സ്വയം ബ്രാഹ്മണരാകാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് വ്യാഖ്യാനിക്കുന്നത്, മനസ്സിലായോ? ശൂദ്രന് ബ്രാഹ്മണനാവണമെന്നു വലിയ ആഗ്രഹം കാണും. അങ്ങനെയൊക്കെ ശൂദ്രൻ ശൂദ്രനായിരുന്നാ മതി, അവന്റെ കുറ്റം കൊണ്ടല്ലോ ശൂദ്രനായതാണോ? അങ്ങനെ ഇരുന്നോട്ട്, എന്താ കുഴപ്പം? ജന്മനാശൂദ്രനായിരുന്നോട്ട്. ഉണ്ടാവും കഴിവുണ്ടാവുന്നെങ്കിൽ ആ മുതലാളി ആവണം, എന്താ കുഴപ്പം? അതായത് നിയമവിരുദ്ധമല്ലാത്ത ഏത് തൊഴിലും ആർക്കും ചെയ്യാം. രാജ്യത്തിന് എന്താണ് ഇന്നത് ചെയ്യാം ഇന്ന് ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ടെങ്കിൽ ആ നിയമം സപ്പോർട്ട് ചെയ്യുന്ന തൊഴിലുകൾ ആർക്കും ചെയ്യാം. അത് നിയമവിരുദ്ധമല്ലല്ലോ, അതെന്താ കുഴപ്പം? അങ്ങനെ അതൊക്കെ എന്താണ്, അത് എല്ലാ ഫീൽഡിലും ഉള്ളതാണല്ലോ, ഒരു ഫീൽഡിൽ മാത്രം ഉള്ളതല്ലോ. രാജ്യത്തെ നിയമം വിലക്കാത്ത ഏത് തൊഴിലും ഏത് ബിസിനസ്സും ആർക്കും ചെയ്യാം. കഞ്ചാവിന്റെ ബിസിനസ് നിഷേധിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ല. അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. പിന്നെ അതിൽ മറ്റൊരു വശം മനുഷ്യർ ചിന്തിക്കുന്ന എന്താണോ, ധാർമ്മികമായ വശം. ധാർമ്മികമായ വശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനുഷ്യൻ ഇതൊക്കെ ഇതിന്റെ അനിയന്ത്രിതമായ ഉപയോഗങ്ങൾ കൊണ്ട് മനുഷ്യരെന്ത് ചെയ്യുന്നു, സാമ്പത്തികമായും ധാർമ്മികമായും എല്ലാം നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഒരു നാശത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പാടില്ല എന്ന് പറയും. പക്ഷെ പാടില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാകുന്ന ഒരു കാര്യമല്ല. പാടില്ല എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും, അത് നിൽക്കും. അപ്പോൾ പിന്നെ അതിനെ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളൊരു വഴിയേ ഉള്ളൂ. ഇപ്പോൾ സർക്കാർ പറയുന്നുമല്ലോ, സർക്കാർ എന്ന് പറയുന്നു, കപ്പയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുക അത്രയൊക്കെ സാധിക്കത്തുള്ളൂ. കാരണം എന്തുകൊണ്ട്, മദ്യം വേണ്ടവന് അത് തന്നെ വേണം, അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. ഇന്നത്തെ ചുറ്റുപാടുകളിലും അങ്ങനെയാണ്. പക്ഷെ അതെങ്ങനെ ഒരാളെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ ഭാഗത്താണ്. ഗുരു നിഷേധിച്ചു എന്ന് വെച്ചാൽ ഒരു സമൂഹം മുഴുവൻ മദ്യത്തിന് അടിമകളായി അവരുടെ മുന്നോട്ടുള്ള എല്ലാ തരത്തിലുള്ള പുരോഗതിയും മദ്യം തടയുന്നു. അത് കണ്ടപ്പോഴാണ് ഗുരു പറഞ്ഞത് ഇത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞത്. അത് വേറൊരു പശ്ചാത്തലത്തിലാണ്, അത് അത്തരമൊരു സാഹചര്യം വന്നാൽ എന്നും അത് പറയേണ്ടി വരും. ഏത് സമൂഹത്തിലായാലും ശരി, ഇപ്പൊ ആദിവാസികളുടെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് മദ്യം കുടിച്ച് നശിക്കുകയാണ്. അപ്പൊ അവരുടെ അടുത്ത് പാടില്ലെന്ന് തന്നെ പറയേണ്ടി വരും, അല്ലാതെ അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. പല ആദിവാസി വിഭാഗങ്ങളിലും അങ്ങനെയാണ് മദ്യം അവരെ നശിപ്പിക്കുന്നത് ഇന്നും. ശരി.